ആത്മബോധം കൊണ്ടൊന്നുമില്ല. ആത്മബോധം കൊണ്ടുള്ള ഏകാഗ്രതയല്ല നല്ല അല്ലാതെ തന്നെയുണ്ട്. സ്നിപ്പേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്നിപ്പേഴ്സ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എത്ര ദൂരെ നിന്നാലും ഒരു തോക്ക് ഉപയോഗിച്ച് ദൂരെ നിന്ന് പിടിപ്പിക്കുന്നു. മൈക്രോസ്കോപ്പിക് ലെൻസ് പഠിപ്പിച്ചിട്ട് ഇപ്പോ 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ ദൂരെ നിൽക്കുകയാണ് ഒരാളെങ്കിൽ അയാളെ കാണുമെങ്കിൽ അവ വെടിവെച്ചിട്ട് കളയും. ഏകാഗ്രതയാണ്. അപ്പോ അവര് കൊല്ലാനാണ് അവരുടെ ഏകാഗ്രത ഉപയോഗിക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്ന ഏകാഗ്രത അവിടെ അവരുടെ മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ മറ്റ് ഒരു നിയന്ത്രണവും ഇല്ലാതെ ജീവിക്കുന്നവരാണ്. അവർക്കൊന്നും അങ്ങനെ യാതൊരു ഇരിക്കില്ലല്ലോ. ഓ അവിടെ അതാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പറയാത്തത് ഇന്ദ്രിയങ്ങൾക്ക് മറ്റും നിയന്ത്രണം. ഇവിടെ ആത്മബോധമൊന്നും കൊണ്ടുവരരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരാൾക്ക് എന്താണ് മനസ്സിന് നിയന്ത്രണം കിട്ടുന്നത് ആത്മീയമായ ബോധത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് വിചാരിച്ച് ആത്മീയ ബോധം ഇല്ലാത്തവർക്ക് മനസ്സിന് നിയന്ത്രണം ഏകാഗ്രതയില്ലെന്നർത്ഥം. മറ്റവർക്ക് എന്താണ് മൊത്തത്തിലുള്ള ഒരു ഡിസിപ്ലിൻ. അവിടെ കേവലം മനസ്സിന്റെ ഏകാഗ്രത മാത്രമല്ല, മൊത്തം അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ഡിസിപ്ലിൻ വരുന്നു. ആ ഡിസിപ്ലിൻ അനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നത് ആവശ്യമാണ്. അതിനാണ് പറയുന്നത് ധർമ്മം. അതായത് ഗുരുവിന്റെ ദർശനത്തിന്റെ പ്രധാനമായ രണ്ട് ഭാഗങ്ങളാണ്, ഒന്ന് തത്വജ്ഞാനം, മറ്റൊന്ന് ധർമ്മം. ധർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാനേ പറ്റില്ല. ഈ ധർമ്മം എന്ന് പറയുന്ന ഭാഗത്താണ് എന്ത് വരുന്നത്? സാമൂഹ്യനീതി പോലെയുള്ള വിഷയങ്ങൾ വരുന്നത്. ഇപ്പോ ആരെയും കൊല്ലരുത്, ഒരു പീഡ പെരുപ്പിനും വരുത്തരുത് എന്ന് പറയുന്നത് അത് ധർമ്മമാണ്. അതിനാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത്. മദ്യം കുടിക്കരുത് എന്ന് പറയുന്നതാണ് ധർമ്മം. അത് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നതാണ്. ഇങ്ങനെ എന്താണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക ധർമ്മം. പഴയകാലത്തെ അങ്ങനെയാണ്. അതായത് സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ ഉപദേശിക്കുന്നു, സമൂഹം ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ആചരിക്കണം, സമൂഹത്തിന്റെ നിയമങ്ങൾ ഇന്നതായിരിക്കണം എന്ന് പറയുന്നതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മമാണ് ഗുരുവിന്റെ ജീവിതത്തിൽ ആദ്യന്തം കാണുന്നത്. ഈ തത്വജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു വ്യക്തിനിഷ്ഠമായ കേവലമായ ഒരു അറിവ് മാത്രമാണ്. അത് ആ പറയുന്ന വ്യക്തിയിലേ ഉള്ളൂ അല്ലേ. അപ്പൊ അത് തനിക്ക് മാത്രം ബാധകമായിരിക്കുന്ന ഒരു കാര്യമാണ് തത്വജ്ഞാനം. അസമയം പറയണ എന്താണ്? കുടിക്കരുത് എന്ന് പറയുമ്പോ എന്താ താൻ കുടിക്കരുതെന്നാണോ പറയുന്നത്? അപ്പോ അത് മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്നതാണ്, അതാണ് ധർമ്മം. മനസ്സിലായോ? അപ്പോ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വയം പറയേണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെ ഒരു സംഗതി അവിടെ പ്രാപ്തമാകുന്നേയില്ല. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു നിഷേധം ഗുരുവിന് പ്രസക്തമേ. പക്ഷെ ചുറ്റുമുള്ള സമൂഹത്തിൽ അത് പ്രസക്തമാണ്. അതുകൊണ്ട് അത് തനിക്ക് വേണ്ടി പറയുന്നതല്ല, പിന്നെയോ സമൂഹത്തിന് വേണ്ടി പറയുന്നതാണ്. ഒരാൾ മദ്യപിക്കുന്നില്ല, അയാളടുത്ത് നിന്ന് നീ കുടിക്കരുതെന്ന് പറഞ്ഞ് അസംബന്ധമായി അത് കുടിക്കുന്നില്ല, അയാളോട് പറയേണ്ട കാര്യമില്ല. അപ്പൊ കുടിക്കുന്നവരോടത്ത് പറയുന്നതാണ് എന്ത്, കുടിക്കരുത്. കൊല്ലുന്നവനോട് പറയുന്നതാണ് കൊല്ലരുത്. ഇതിനെങ്കിലും ധർമ്മമെന്ന് പറയും. ഗുരുവിന്റെ ജീവിതത്തിൽ നമ്മൾ ബാഹ്യമായി കാണുന്ന എല്ലാ ഉപദേശങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഗുരു ധർമ്മമാണ്. ഈ ഒരു തിരിച്ചറിവ് എന്താണ്, ഗുരുവിന്റെ ജ്ഞാനം. അതിന് ഞങ്ങളാണ് അവകാശികളെന്ന് പറയുന്നവർക്ക് പോലും ഈ തിരിച്ചറിവില്ലാതായി പോയതാണൊരു വലിയ കഷ്ടം. അപ്പോ ഗുരു ആത്മജ്ഞാനം എന്ന് പറയുന്ന എത്ര പേർക്ക് പറ്റും? ആത്മജ്ഞാനം എന്ന് പറയുന്ന അപൂർവം പേർക്ക് മാത്രമേ അതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. വളരെ ഇതാണ്. അതുകൊണ്ട് എന്താണ്, ഗുരുവിന്റെ അടുത്ത് തൊട്ടടുത്ത് വന്ന് ഇത്തരം കാര്യങ്ങളെ അറിയാൻ ആഗ്രഹിച്ചവരോട് ഗുരു ആത്മജ്ഞാനത്തെക്കുറിച്ച് വളരെ ലളിതമായി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ ഉപദേശങ്ങൾ കൊടുത്തു, കുറച്ചൊക്കെ എഴുതി വച്ചു. പക്ഷെ ധർമ്മത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഗുരു നിരന്തരം ധർമ്മ പ്രചരണത്തിലായിരുന്നു, നിരന്തര പ്രവർത്തനത്തിലായിരുന്നു. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം എല്ലാവർക്കും. ആ വിദ്യാഭ്യാസം ഉണ്ടാവണമെന്ന് പറയുന്നത് എന്താണ്, ധർമ്മത്തെ കുറിച്ചുള്ള ഒരാശയമാണ്. വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ധാർമ്മികമായ ഒരു പ്രവൃത്തിയാണ്. അതിനു വേണ്ടിയിട്ട് ജീവിത അവസാനം വരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഗുരുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താണ് സവിശേഷത എന്ന് പറയുന്നത്, ഗുരു അങ്ങനെ ഒരു ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടാണ്. അപ്പൊ നിരന്തരം ധർമ്മമാണ് സമൂഹത്തെ ബോധിപ്പിച്ചുകൊണ്ടിരുന്നത്, തത്വജ്ഞാനമല്ല. തത്വജ്ഞാനമൊക്കെ ഗുരു എഴുതിയിട്ട് അത് കൂടെ തടിപ്പട്ടിക്കകത്ത് അങ്ങ് വെച്ചിരുന്നതേ ഉള്ളൂ. അതൊക്കെ പലതും വെളിയിൽ വന്നപ്പോ ഗുരുവിന്റെ കാലശേഷമാണ് ശിഷ്യന്മാരായിട്ടൊക്കെ പൊക്കിക്കൊണ്ടു. ഗുരുവിന്റെ കാലത്തൊന്നും അതിന് വലിയ പ്രചാരമൊന്നും ഉണ്ടായില്ല, വലിയ പ്രചാരമില്ല. ചുരുക്കം ചില ശിഷ്യന്മാർ മാത്രം അതൊക്കെ കൈകാര്യം ചെയ്തു. ഇത്രയും ഗുരു എഴുതിയിട്ടുണ്ടെന്നൊരു ആർക്കും അറിയത്തില്ല. അത് തന്നെ പിന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നുള്ളിപ്പറക്കി എടുത്താണ് ഇതൊക്കെ സംഘടിപ്പിച്ചത് ശിഷ്യന്മാര്. അപ്പൊ അതുകൊണ്ട് ആ തത്വജ്ഞാനം എന്ന് പറയുന്നപ്പോഴും അത് ഗുരുവിന്റെ വ്യക്തിനിഷ്ഠമായൊരു കാര്യമാണ്, ആന്തരികമായൊരു ബോധമാണ്. ധർമ്മം അങ്ങനെയല്ല, സമൂഹത്തിന് നിരന്തരം പറഞ്ഞുകൊണ്ടേ പറയുക മാത്രമല്ല ഉപദേശിക്കുന്ന എളുപ്പമല്ല. എന്ത് ചെയ്തു ഗുരു അത് നടപ്പിലാക്കാം, നേരിട്ട് പ്രവർത്തിച്ചുകൊണ്ടേ. ഗുരുവിന് വിധിയും നിഷേധവും ഉണ്ടായിരുന്നു. ധർമ്മത്തിന്റെ അടയാളം അതാണ്, വിധിക്കുക നിഷേധം. ഈ വിധി നിഷേധമാണ് ധർമ്മത്തിന്റെ ഇത്. അപ്പോ കെട്ടുകല്യാണം പാടില്ല എന്ന് പറയുക മാത്രമല്ല, നേരിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു, അവിടെ ചെന്ന് നടക്കുന്നിടത്ത് ചെന്ന് അതിനെ നിഷേധിച്ചു. എന്താ ചെയ്യുന്നത്, പല സംഭവങ്ങളും അതുപോലെ. ഈ എന്താണ് സർപ്പപ്പാട്ട് നടക്കുന്നിടത്ത് ചെന്നിട്ട് എന്ത് ചെയ്തു, അതിന് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പുരാചാരങ്ങൾ ഇതിനൊക്കെ അവിടെ ചെന്നിട്ട് നിഷേധിക്കുക ചെയ്തു, അല്ല ആശ്രമത്തിൽ ഇരുന്നിട്ടുണ്ട്. അതാണ് വിധി നിഷേധമെന്ന് പറയുന്ന ധാർമ്മിക പ്രവൃത്തി. അതേസമയം എന്ത് ചെയ്തു, വിധി വിദ്യാഭ്യാസം നേടണം, പറയുക മാത്രമല്ല അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു, സ്വന്തം കൈകൊണ്ട് സ്വയം പണം പിരിച്ച് വിദ്യാലയം ഉണ്ടാക്കി മറ്റുള്ളവർക്കൊണ്ടത് ചെയ്യിപ്പിച്ച് ജനങ്ങൾ പ്രാകൃതമായ ആചാരങ്ങളിലും ഒക്കെ നടന്നപ്പോ എന്ത് ചെയ്തു, ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. അത് വിധിയാണ്. അത് ഗുരു വ്യക്തമായും പറഞ്ഞു, ഞാനെന്തിനൊക്കെ ഉണ്ടാക്കി, ജനങ്ങൾ കുളിച്ച് വൃത്തിയായി വന്ന് ആരാധിക്കണം, അനുവിട്ടിരിക്കണം. അപ്പൊ ഗുരുവിന്റെ ഈ തത്വജ്ഞാനത്തെക്കാൾ ഗുരുവിന്റെ ജീവിതകാലത്ത് ഗുരു പ്രാധാന്യം കൊടുത്തത് ധർമ്മത്തിനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ശിഷ്യന്മാർ പലരും അത് മനസ്സിലാക്കി. അവരെ ഈ തത്വജ്ഞാനത്തിന്റെ പഴയ ഏടുകൾ തിരക്കി തിരക്കി തിരക്കി പോയി അതിനെ വ്യാഖ്യാനിക്കാനും. അതുകൊണ്ട് എന്ത് പറ്റി അങ്ങനെയുള്ള ജനങ്ങളുമായിട്ടൊരു ബന്ധമില്ലാതെ ഗുരുവിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ബന്ധം ശിഷ്യന്മാർക്ക് ഉണ്ടാക്കാൻ കഴിയാതെ പോയത് അതുകൊണ്ട്. അപ്പൊ ആ ധർമ്മം എന്ന് പറയുന്ന ഒരു വശം അതാണ്. പിന്നെ ഈ ശിഷ്യന്മാര് എന്താണ്, ചില ശിഷ്യന്മാരൊക്കെ പേരെന്നോട് ഞാൻ പറയുന്നില്ല, പേരൊക്കെ പറഞ്ഞ എന്തിനാ പറയുന്നത്, വിദ്വേഷം സംഭവം, അവരുടെ വിദ്വേഷം ഉണ്ട്, അവരുടെ അനുയായികളെല്ലാം എന്റെ ശത്രുക്കളാണ്. അവര് പറയുന്നത് എന്താണ്, ധർമ്മം അതില്ല, ഗുരു പറഞ്ഞ ജ്ഞാനമാണ്, ധർമ്മമല്ല, ഭയങ്കര അബദ്ധമാണ്. ഗുരു മുഴുവൻ പറഞ്ഞത് ധർമ്മത്തെ കുറിച്ചാണ്, സമൂഹത്തോടെ അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ അവര് അങ്ങനെ പറയാനെന്താ ഇവർക്ക് വന്ന് തെറ്റിദ്ധാരണ. അതായത് ഈ ശങ്കരാചാര്യ തെറ്റായി പഠിച്ചത് കൊണ്ട് വന്ന കുഴപ്പമാണ്. ശങ്കരാചാര്യ പഠിക്കാൻ പോയി ഗുരുവിന്റെ പല ശിഷ്യന്മാരും ശങ്കരാചാര്യ പഠിക്കുകയല്ല ചെയ്തത്. അത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് ആരെങ്കിലും പ്രസിദ്ധീകരിച്ച ഒരു നല്ല മൂല്യവത്തായ ഒരു പുസ്തകം വായിച്ച് പഠിക്കുന്നതിന് പകരം അതിന്റെ റാപ്പറിൽ ആ പുസ്തകത്തെ കുറിച്ച് ഒരു നാല് വരി എഴുതിയിരിക്കും സാധാരണ. അത് വായിച്ചിട്ട് പുസ്തകത്തെ കുറിച്ച് അഭിപ്രായം പറയുന്നവരെയാണ് പല ശിഷ്യന്മാരും ശങ്കരാചാര്യ പഠിച്ചത്. ശങ്കരാചാര്യരുടെ ആ റാപ്പറെ അവർ വായിച്ചിട്ടുള്ളു. എന്നിട്ട് അത് വെച്ച് ഗുരുവിനെ വിലയിരുത്തി. അങ്ങനെ വിലയിരുത്തി. ശങ്കരാചാര്യ പറഞ്ഞ് ജ്ഞാനം, ഗുരു പറഞ്ഞിരിക്കുന്ന ഞാൻ തത്വത്തിൽ ശങ്കരനെ പിന്തുടരുന്നു, ശങ്കരാചാര്യ ധർമ്മത്തെ ഉപേക്ഷിച്ചു, അതുകൊണ്ട് ഗുരുവും ധർമ്മത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന തെറ്റായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ശങ്കരാചാര്യനും ധർമ്മത്തെ ഉപേക്ഷിച്ചില്ല, ഗുരുവും ധർമ്മത്തെ ഉപേക്ഷിച്ചില്ല. ഈ റാപ്പർ പഠനം കൊണ്ട് ഇവർക്ക് വന്ന ഒരു ദോഷം, രണ്ടും ഉപേക്ഷിച്ചില്ല. ശങ്കരാചാര്യ എന്ത് ചെയ്തു, ചാതുർവർണ്ണയം എന്ന് പറയുന്ന ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി നിരന്തരം എഴുതിക്കൊണ്ടേ എന്ന് ചെയ്തു നോക്കറിയില്ല. ഗുരുവാണെങ്കിലോ, ശങ്കരാചാര്യർക്കും വിധി നിഷേധങ്ങളുണ്ടായിരുന്നു. ശങ്കരാചാര്യ എന്താ പറഞ്ഞത്, ബ്രാഹ്മണ എണ്ണ തന്നെയൊക്കെ ചെയ്യണം, അതൊന്നും ക്ഷത്രിയം ചെയ്യാൻ പാടില്ല, വൈശ്യം ചെയ്യാൻ പാടില്ല, ശൂദ്രം ചെയ്യാൻ പാടില്ല, വിധി നിഷേധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഗുരു എന്താ പറഞ്ഞത്, ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല, അന്ധവിശ്വാസങ്ങൾ പാടില്ല, കള്ളുപിടിക്കരുത്, പ്രാണികളെ കൊല്ലരുത്, മറിച്ച് എന്ത് ചെയ്യണം, സംഘടന വേണം, വിദ്യ വേണം, ഇങ്ങനെ ഒരുപാട് വിധി നിഷേധങ്ങൾ ഗുരു സമൂഹത്തിനോട് പറഞ്ഞു. രണ്ടുപേരും ചെയ്ത ഒരേ കാര്യം തന്നെ. ഇത് തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ട് ചില പുസ്തകങ്ങൾ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു വായിച്ചിട്ട്. എന്താണ്, ശങ്കരാചാര്യ ധർമ്മത്തെ നിഷേധിച്ചു, തത്വജ്ഞാനത്തിൽ ധർമ്മത്തെ നിഷേധിച്ചു. അതുകൊണ്ട് ഗുരു എന്താണ്, ധർമ്മത്തെ സ്വീകരിച്ചില്ല എന്നാണ് ഗുരുവിന്റെ തുടക്കം മുതൽ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അവിടെ പോലെ ഗുരു ധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ശങ്കരാചാര്യ ധർമ്മമല്ല, പിന്നെ എന്താണ്, ശ്രീനാരായണ ധർമ്മമാണെന്നുള്ള വ്യത്യാസം. അത് വ്യത്യാസം എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ധർമ്മം എന്നിങ്ങനെ ഓടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സനാതന ധർമ്മമാണെന്ന് ധരിച്ചു പോകും. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജാതി ധർമ്മമാണ്. അത് ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. ഞാനിത് ഒരു പുതിയ ധർമ്മം പറയുകയാണോ, അതിനാണ് എന്ത് പറയുന്നത്, ശ്രീനാരായണ ധർമ്മം. എനിക്ക് സമൂഹത്തിനും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു ധർമ്മമുണ്ട്, ആ ധർമ്മത്തെ വേർതിരിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മളീ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ, ഒരുവന്റെ പ്രവർത്തനങ്ങളെയും ജ്ഞാനത്തെയും, ഒന്നിനെ തത്വജ്ഞാനമായിട്ടും മറ്റൊന്നിനെ മൊത്തം ഒരു പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്, ധർമ്മം. അതാണ് ധർമ്മ സംഘം എല്ലാം ഉണ്ടായത്. എന്തിനു, ഗുരു ധർമ്മത്തെ സ്തുതിച്ചുകൊണ്ട് നാലുപേരെയും എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്, ധർമ്മ ദൈവ പരം ദൈവം കർമ്മയേവ പരന്ധനം കർമ്മ സർവത്ര കർമ്മ സർവത്ര വിജയീ വിജയീ ബോധം ഒരുമിച്ചാണ് ശ്രേയസേ നൃണാം ശ്രേയസേ സർവത്ര ധർമ്മ വിജയീ ഭവതു എന്നാണ് ഈ എഴുതിയിരിക്കുന്ന എന്താണ് എന്താണ് ഈ എഴുതിയിരിക്കുന്നത് എന്താണ് ഈ എഴുതിയിരിക്കുന്ന എന്താണ് ഇത് ധർമ്മം എന്താണെന്ന് പറയുന്നതല്ല ധർമ്മത്തെ സ്തുതിക്കുകയാണ് മനസ്സിലായോ പല ഈ വ്യാഖ്യാനങ്ങളൊക്കെ എഴുതി വായിച്ചു കഴിഞ്ഞാൽ ഇതാണ് ധർമ്മം ഈ പൊട്ടന്മാരുടെ കാര്യം എന്ത് പറയാൻ ഇത് കേവലം ധർമ്മത്തെ സ്തുതിക്കുകയാണ് ധർമ്മയേവ പരന്തൈവം ധർമ്മയേവ പരന്തനം കേവലം അതിനെ സ്തുതിക്കുകയാണ് കേവല സ്തുതി എന്ന് പറയുന്നത് പിന്നെ ധർമ്മം അത്രയും മഹത്വമുള്ളതാണ് അതാണ് ഏറ്റവും വലിയ ധനം എന്ന് പറഞ്ഞാൽ തിരിച്ചു ധരിക്കരുത് എന്താണ് നിങ്ങളുടെ കയ്യിൽ കുറെ ധനമുണ്ട് അതാണ് ധർമ്മം എന്നല്ല പറയുന്നത് അങ്ങനെയല്ല പറയുന്നത് എന്റെ കയ്യിൽ ഞാൻ ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് ഇതാണ് ധർമ്മം അങ്ങനെയല്ല പിന്നെ എന്താണ് അപ്പോ മനുഷ്യന് ഏറ്റവും പ്രിയമുള്ളതായി കാണുന്നത് മൂല്യവത്തായി കാണുന്നത് ധനത്തെയാണ് പറയുന്നു അതല്ല മൂല്യമുള്ളത് അതല്ല പ്രിയമായിരിക്കേണ്ടത് പിന്നെ എന്തായിരിക്കണം ധർമ്മമായിരിക്കണം അതാണ് ധർമ്മസ്തുതി എന്ന് പറയുന്നത് അങ്ങനെ സ്തുതിക്കുകയാണ് ധർമ്മത്തെ അപ്പോ ധർമ്മത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കും അപ്പോ എന്താണ് ശങ്കരാചാര്യർ ധർമ്മത്തെ ഉപേക്ഷിച്ച ആളാണ് അതുകൊണ്ട് ഗുരു ധർമ്മത്തെ ഉപേക്ഷിച്ച ആളാണ് ഗുരു പറയുന്ന തത്വജ്ഞാനം എന്ന് പറയുന്നത് ശുദ്ധമായ വിവരക്കേടാണ് ഗുരു ഏറ്റവും പ്രാധാന്യം കൊടുത്തത് എന്തിനാ ഈ തത്വജ്ഞാനത്തെക്കാൾ പ്രാധാന്യം കൊടുത്തത് കാരണം ഗുരു ജീവിച്ചത് സമൂഹത്തിന് പ്രാധാന്യം കൊടുത്താ ജീവിച്ചു തനിക്കോ തന്റെ തത്വജ്ഞാനത്തിനോ അല്ല അവിടെ പ്രാധാന്യം ഈ ഗുരുവിന്റെ ഈ തത്വജ്ഞാനമൊക്കെ ഈ സമൂഹത്തിനൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല അത് അപൂർവം ചില ബുദ്ധിജീവികൾക്ക് മാത്രം പറ്റുന്ന ഒരു സാധനമാണ് ധർമ്മം അങ്ങനെയല്ല അത് കുടിക്കരുതെന്ന് പറഞ്ഞാൽ മുഴുവൻ സമൂഹത്തിന് ആ ധർമ്മം ആവശ്യമാണ് പ്രത്യേകിച്ച് അന്നത്തെ കാര്യം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് ആർക്കാ വേണ്ടത് ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് അങ്ങേറ്റം പ്രാധാന്യം കൊടുത്ത് ആണ് ഗുരു എന്റെ ഉപദേശം അതുകൊണ്ടാണ് ധർമ്മത്തെ അങ്ങേറ്റം പിന്നെ ഈ തത്വജ്ഞാനത്തോട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കുറച്ച് തത്വം എഴുതി വെച്ചു ഇതാണ് ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം അപ്പോ നിങ്ങളുടെ ഈ ഉപദേവകൃതികളെ വിഭജിക്കുമ്പോ ധർമ്മത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് അഹിംസ ഉണ്ടല്ലോ അത് ധർമ്മത്തെ ബോധിപ്പിക്കുന്ന ഇതാണെന്ന് വേർതിരിച്ച് നിങ്ങൾ പ്രിന്റ് ചെയ്തെങ്കിലും കൊടുക്കണം ആൾക്കാരെ കൊടുക്കുമ്പോൾ ശ്രീനാരായണ ധർമ്മം എന്നെഴുതി കൊടുക്കും എന്റെ മേൽ അങ്ങനെയെങ്കിലും ജനങ്ങൾ മനസ്സിലാകട്ടെ ഒരു പീഡയറപ്പിനും വരത്തരെന്ന് പറയുന്നു അത് ധർമ്മമാണ് ആശ്രമം എന്നൊരു കൃതി എഴുതിയിട്ടുള്ളത് ധർമ്മമാണ് എന്താണ് ആശ്രമം അവിടെ ഇരിക്കുന്ന ആൾ എങ്ങനെയായിരിക്കും ഇതൊക്കെയാണ് ഗുരു നേരിട്ട് ബോധിപ്പിച്ച ധർമ്മം എല്ലാം ഇതിനകത്ത് വന്നിട്ടില്ല കൃത്യങ്ങൾ വന്നിരിക്കുന്നത് പ്രധാനമാണ് അഹിംസയും ആശ്രമവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അത് ധർമ്മമാണെന്ന് മനസ്സിലാക്കും, ഈ വ്യത്യാസം മനസ്സിലാക്കും. പിന്നെ ആശയക്കുഴപ്പം വന്നത് എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചത്. എന്താണ് നിവൃത്തി എന്ന് പറയുന്നത്? എന്താണ് അത്? അവിടെയാണ് ഈ കുഴപ്പം. ഈ ശങ്കരാചാര്യരുടെ പുസ്തകങ്ങള് ബാലും തമ്പുരാനൊക്കെ എടുത്ത് വായിക്കുകയും അല്ലെങ്കിൽ ചെറിയ പ്രകടന ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ട് അതാണ് ശങ്കരാചാര്യർ പറഞ്ഞതെന്നൊക്കെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ വരുന്നതും, ശങ്കരാചാര്യരെ കുറിച്ച് ഈ റാപ്പറുകൾ വായിച്ചിട്ട് സ്ക്രാപ്പുകൾ വായിച്ചിട്ട് അതാണ് ശങ്കരാചാര്യർ പറഞ്ഞതെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നതിന്റെ കുഴപ്പമാണ്. ശങ്കരാചാര്യർ എന്താ പറഞ്ഞത്? ശങ്കരാചാര്യർ പറഞ്ഞത് ബ്രാഹ്മണൻ പ്രത്യേകം മനസ്സിലാക്കും. ബ്രാഹ്മണൻ അവന്റെ ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ജീവിച്ചതിന് ശേഷം അവൻ അവസാനം അവന്റെ തത്വജ്ഞാനം അവനുണ്ടാകുമ്പോൾ അവൻ അവന്റെ ധർമ്മത്തെ ഉപേക്ഷിക്കണം. വേറെ ആരും ഉപേക്ഷിക്കണ്ട. ഇത്രയും ശങ്കരാചാര്യർ പറഞ്ഞുള്ളൂ. അതിനാണ് ശങ്കരാചാര്യർ നിവൃത്തി എന്ന് പറയുന്നത്. ഇവിടെ കിടക്കുന്ന ശൂദ്രന്മാരുടെ അടുത്ത് ഉപേക്ഷിക്കാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. ശങ്കരാചാര്യർ ഇത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഈ തത്വജ്ഞാനം ഉണ്ടായതിന് ശേഷം ബ്രാഹ്മണരോട് പറഞ്ഞാണ്, സ്വന്തം ജാതിക്കാരോട്. മനസ്സിലായി? എന്നുവെച്ചാൽ അന്നത്തെ വാർദ്ധക്യകാല പെൻഷനാണത്. വാർദ്ധക്യകാല പെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? അവസാന കാലത്ത് ഉപജീവനത്തിന്റെ ഒരു വഴി. അതുപോലെ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? വാർദ്ധക്യകാലത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം, എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞു. അന്ന് പെൻഷനായിട്ട് ശങ്കരാചാര്യർ എന്താ വിധിച്ചത്? ശങ്കരാചാര്യം പെൻഷൻ വിധിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഭിക്ഷാടനം? ഭിക്ഷയെടുത്ത് ജീവിച്ചു. ഞാൻ പറയുന്നത് പോലും ക്ലിക്കാവുന്നുണ്ട്, എനിക്ക് സംശയമാണ്. കത്തുന്നുണ്ട്? അപ്പോ ഭിക്ഷയെടുത്ത് ജീവിക്കാൻ പറഞ്ഞു അന്ന്. മറ്റുള്ളവർക്ക് ഭിക്ഷ കൊടുക്കാനും പറഞ്ഞു. അതുകൂടെ പറഞ്ഞു എടുത്ത് ജീവിക്കാൻ മാത്രമല്ല, മറ്റുള്ളവരെടുത്തെന്ന് പറഞ്ഞു. ഇങ്ങനെ അവസാനം തത്വജ്ഞാനികളായി കുറച്ചു പേര് ഭിക്ഷയെടുത്ത് ജീവിക്കും, അവർക്ക് നിങ്ങൾ ഭിക്ഷ കൊടുക്കണം. രണ്ടും ഏർപ്പാട് ചെയ്തതാണ്. അത് കേവലം ബ്രാഹ്മണ ജാതിക്ക് വേണ്ടി വച്ച ഒരു വ്യവസ്ഥയാണ് അന്ന്. അതിനി വയസ്സായിട്ട് വേണമെന്നില്ല, നേരത്തെ തന്നെ നിങ്ങൾക്ക് എന്താണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കുടുംബമൊന്നും വേണ്ട. എങ്കിൽ നിങ്ങളും എന്ത് ചെയ്യണം? ഉച്ചയെടുത്ത് ജീവിക്കണം. ഇതിനെയാണ് ശങ്കരാചാര്യർ പറയുന്നത് നിവൃത്തി ധർമ്മം. ഇതിനെയാണ് സന്യാസം എന്ന് പറയുന്നത്. ഇതാണ് ശങ്കരാചാര്യർ. ഇത് കേവലം ബ്രാഹ്മണന് തത്വജ്ഞാനമുള്ള ആൾക്കാർക്ക്, ബ്രാഹ്മണന് വേണ്ടി, ഒരു ജാതിക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണ്. ഇത് ഈ പൊട്ടന്മാർക്കറിയാം? അറിയത്തില്ല. ഈ കാര്യമേ അറിയത്തില്ല. സന്യാസം സന്യാസം എന്ന് പറഞ്ഞു ഓരോരുത്തന്മാര് വേഷം കെട്ടിയാണെന്ന്. ശങ്കരാചാര്യർ എന്ത് പറഞ്ഞെന്നറിയാമോ? അറിയത്തില്ല. ഇനി ഗുരു എന്ത് പറഞ്ഞെന്നറിയാം? അതും അറിയത്തില്ല. ഗുരു എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു ഇവർക്കറിയാം. ഈ ശങ്കരാചാര്യരെ ഈ വേഷം മാറി, ഈ സന്യാസിമാര് വേഷം മാറാണെന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? പണ്ട് ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട് വിവർണവാസം എന്നേ പറയുന്നു. വിവർണവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ കാലത്ത് ഇത്തിരി കാശൊക്കെ ഉള്ളവർ നല്ല ഡ്രസ്സൊക്കെ ധരിക്കും, നല്ല ആകർഷകമായ ഡ്രസ്സൊക്കെ ധരിക്കും. അപ്പോ അന്ന് ചെറുപ്പക്കാർ സന്യസിച്ചു കഴിഞ്ഞാൽ ആകർഷകമായ ഡ്രസ്സൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ചെറുപ്പക്കാരികൾക്കൊക്കെ ആകർഷണം ഉണ്ടാവും. അതുകൊണ്ട് പറഞ്ഞു. എന്താണോ എന്താ പറഞ്ഞത്? നിങ്ങൾ വിവരണമായ മറ്റുള്ളവരെ ആകർഷിക്കാത്ത വസ്ത്രം ധരിച്ച് നടക്കണം. ഇതാണ് പണ്ട് പറഞ്ഞത്. പണ്ട് പറഞ്ഞു. പിന്നെ ബുദ്ധൻ എന്ത് ചെയ്തു? ഒരു പ്രത്യേക ഡ്രസ് അവർക്ക് കൊടുത്തു, ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കി ബുദ്ധൻ സന്യാസിമാർ. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ സ്മൃതികളൊക്കെ വന്നപ്പം അതിനകത്തൊക്കെ എന്ത് ചെയ്തു, ഈ എന്താണ് ഈ കാവ്യവസ്ത്രം എന്ന് വന്നു. ഈ കാവ്യവസ്ത്രം വരാനുള്ള പ്രധാനമായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സംഗതി വളരെ എളുപ്പമാണ്. തുണി നെയ്ത് കഴിഞ്ഞിട്ട് തറയിലിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ചവിട്ടി കഴിഞ്ഞാൽ കാവ്യായി. സംഗതി വളരെ എളുപ്പമാണ്. ഇന്നത്തെ പോലെ പെയിന്റ് അടിക്കുന്നതിനുള്ള യാതൊരു സൗകര്യങ്ങളും വന്നില്ല ഡൈ ചെയ്യാനും. അപ്പൊ കാവ്യായി ഉണക്കിയെടുത്തിട്ടിരുന്ന പിന്നെ ഇത് ഇതുകൊണ്ട് ഇവിടെ കാട്ടിലോ എവിടെ നടന്നാലും പിന്നെ അത് കാവ്യല്ല, പിന്നെ അത് കാവ്യല്ലാതെ നടക്കില്ല. കാട്ടിലും മേട്ടിലും ഒക്കെ തന്നെ നടക്കുന്നത്. കരതല ഭിക്ഷ കരുതല വാസ, അങ്ങനെ എനിക്ക് കാവ്യം വന്നു. അല്ല അതിനകത്ത് വരെ ഒരു വിശുദ്ധിയില്ല. ഇന്നിപ്പോ ആൾക്കാർ പറയുന്നു അത് ഓരോരുത്തരും പൊടിയാക്കിയിരിക്കും. ഒരു കാര്യമില്ല, അതിനങ്ങനെ യാതൊരു ഇതുമില്ല. കാരണം അന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? ഇതാണ് ഈ ഒരു കളറൊന്ന് മാറ്റുക, ആകർഷകമായ കളർ ധരിക്കുക. ഇന്ന് ഈ കാവ്യ തന്നെ നല്ല ആകർഷകമാക്കി മുട്ടയൊക്കെ അടിച്ച് നല്ല സ്റ്റൈലായിട്ടാണ് സ്വാമിമാരാണ് മുട്ടപ്പന്മാരായിട്ട് ഇത് ആൾക്കാരെ ആകർഷിക്കുന്ന സംഗതിയാണ്. ഇതൊന്നുമല്ല അന്ന് ഉദ്ദേശിച്ചത്, പുതിയ സ്റ്റൈലാണ്. പണ്ട് പറഞ്ഞത് ഇങ്ങനെ ആൾക്കാരെ ആകർഷിക്കുന്ന വേഷമൊന്നുമല്ല. അത് എന്തിനാണ്? ആൾക്കാരെ ആകർഷിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. പിന്നെ അതിങ്ങനെ ഇങ്ങനെ വന്നു വന്നു കാവ്യായി പോട്ടെ. എന്ന കാവ്യ സന്യാസിമാർ കാവ്യ ഇടുന്നോട്ട് ഗുരുദേവനും പറഞ്ഞു. എന്നാ സ്വാമിമാർക്ക് കാവ്യ പക്ഷെ നിർബന്ധമൊന്നും പിടിച്ചില്ല. ഗുരുവിന്റെ ശിഷ്യന്മാരിന് മഞ്ഞ കൊടുത്തവരും ഉണ്ടായിരുന്നു, കാവ്യ കൊടുത്തവരും ഉണ്ടായിരുന്നു, വെള്ള കൊടുത്തവരും ഉണ്ടായിരുന്നു. അങ്ങനെ നിർബന്ധമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ കാവ്യ നല്ലതാണെന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ട് നല്ലതാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഗുരു കാവ്യ ചിലർക്ക് കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ അക്കാര്യത്തില് നിർബന്ധമൊന്നും പിടിച്ചില്ല. പിന്നെ ശങ്കരാചാര്യ എന്തായിരുന്നു? ശങ്കരാചാര്യ പറഞ്ഞത് ഇങ്ങനെ ബ്രാഹ്മണരോട് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ എന്താണ് കുടുംബജീവിതം വേണ്ട, അല്ലെങ്കിൽ കുടുംബജീവിതം മടുത്ത്, തത്വജ്ഞാനം ഉണ്ടെങ്കിൽ അത് പ്രത്യേകം പറഞ്ഞു. തത്വജ്ഞാനം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തത്വജ്ഞാനത്തിനോട് താല്പര്യമുണ്ടെങ്കിൽ സന്യാസം ഭിക്ഷ എടുത്ത് ജീവിച്ചോളൂ. അതിനാണ് ധർമ്മത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. ആണ് ശങ്കരാചാര്യ പറഞ്ഞത്. ശങ്കരാചാര്യ സന്യാസം അതാണ്. അന്ന് തന്നെ വേറെ സന്യാസങ്ങളുണ്ടായിരുന്നു. ആ സന്യാസത്തേക്ക് ശങ്കരാചാര്യ അംഗീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് വേറെ സന്ദർഭത്തിൽ പറയാം. ഗുരുവിന്റെ സന്യാസത്തെ വന്നപ്പോൾ ഗുരു എന്താ പറഞ്ഞത്? ഗുരു പറഞ്ഞത് എന്താണ്? ത്യാഗികളായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സന്യാസിയാവും. ഇതാണ് ശങ്കരാചാര്യ പറഞ്ഞത്. എന്താണ്? നിങ്ങൾക്ക് ഭിക്ഷ എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ സന്യാസിയാവും. ഇതാണ് രണ്ടുമുള്ള വ്യത്യാസം. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ സന്യാസിയാവില്ല. അതും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്താണ് സന്യാസിയാവണമെങ്കിൽ കുടുംബജീവിതം പാടില്ല. വൈവാഹികമായ ജീവിതം തുടർന്നുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അപ്പോ അവിടെ ഗുരു കർശനമായി പറഞ്ഞു അങ്ങനെ സന്യാസിയാകുന്നു, ബ്രഹ്മചാരിയായി ജീവിക്കുന്നു. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോ അവിടെ ധർമ്മം വേണ്ടെന്ന് പറഞ്ഞില്ല ശങ്കരാചാര്യ പറഞ്ഞു. ശങ്കരാചാര്യ ജാതി ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഗുരു അങ്ങനെയല്ല പറഞ്ഞത്. ഗുരുവിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണോ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ് ഗുരുവിന്റെ ധർമ്മം. അതൊക്കെ ചെയ്യാനാ പറഞ്ഞു, ചെയ്യാനല്ല അത് ചെയ്യണമെന്നാ പറഞ്ഞു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ധർമ്മം ഇല്ല സന്യാസിക്ക്. സന്യാസിക്ക് ധർമ്മമേ ഇല്ല. ജ്ഞാനമെന്ന് പറയുകയും ഇവര് നേരം വെളുത്താൽ വൈകുന്നത് വരെ ആശ്രമം കെട്ടിപ്പോകുന്നതിന് എന്തൊക്കെ ചെയ്യണം, ആരെയൊക്കെ കണ്ട് പിരിക്കണം, എങ്ങനെയൊക്കെ ഉണ്ടാക്കണം, ഇതാണ് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതും പ്രവർത്തിക്കുന്നു. ധർമ്മമില്ലെന്നും പറയും. ഇത് ധർമ്മമില്ല ഈ പറയുന്നവര്. അപ്പൊ സന്യാസിക്ക് ധർമ്മമുണ്ട് ഗുരു പറയുന്നതനുസരിച്ച്. ശങ്കരാചാര്യ പറയുന്നതനുസരിച്ച് എന്താണ് ആ ജാതി ധർമ്മങ്ങൾ ഉപേക്ഷിക്കുക. എന്നിട്ട് പ്രത്യേകം പറയുന്നുണ്ട് ഭിക്ഷ എടുക്കുന്ന നിങ്ങളുടെ ധർമ്മമാണ്, പറയുന്നു. സന്യാസിമാരോട് ശങ്കരാചാര്യർ പറയും, നിങ്ങൾ ശമതമാദികളൊക്കെ പുലർത്തി ജീവിക്കണം, അത് നിങ്ങളുടെ ധർമ്മമാണ്. ഭിക്ഷുധർമ്മങ്ങൾ എന്ന് പ്രത്യേകം പറയും, അതൊക്കെ നിങ്ങൾ ശീലിക്കണം. എല്ലാ ധർമ്മവും വിടരുത്. ഗുരു പറയുന്നത് അങ്ങനെയല്ല, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇപ്പൊ ശങ്കരാചാര്യരുടെ അഭിപ്രായത്തിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആരാണ്? ഗൃഹസ്ഥന്മാർ. അതാണ് ഗുരുവിന്റെ അഭിപ്രായത്തിനോ, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ഗൃഹസ്ഥനും പ്രവർത്തിക്കണം, സന്യാസിയും പ്രവർത്തിക്കണം. രണ്ടു അതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഗുരു ഒരിക്കലും എന്താണ് ധർമ്മത്തെ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല, മറിച്ച് ധർമ്മം കൂടിയേ തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? ഗുരു വന്നുണ്ട്, തന്റെ അടുത്ത് വന്ന് ശിഷ്യന്മാരായിട്ട് വന്നവരെയൊക്കെ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞുകൊടുക്കുകയാണ് ചെയ്തു. ഗുരു ഇതൊക്കെ ചെയ്യുക, ക്ഷേത്രം ഉണ്ടാക്കുക, സ്കൂൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള പ്രവൃത്തികളിലാണ് യോജിച്ചു അന്നത്തെ സാഹചര്യം അനുസരിച്ച്. ഇന്നാരെന്തെങ്കിലും ചിലപ്പോൾ ആ പ്രവൃത്തിയൊന്നും ആയിരിക്കില്ല ചെയ്യുന്നു. അന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യനെ ഒന്ന് ഉയർത്തി കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിനകത്ത് യാതൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഒരു തത്വജ്ഞാനത്തെ കേവലം വ്യക്തിപരമായി സൂക്ഷിച്ചു, ധർമ്മത്തെ ലോകത്തിനു വേണ്ടി ഉപദേശിച്ചു. പിന്നെ അതിന് അർഹരായ വളരെ കുറച്ച് വ്യക്തികളോട് തത്വജ്ഞാനത്തെ കുറിച്ചും സംസാരിച്ചു. ഭാഗ്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചതേ. അപ്പൊ ഈ വ്യത്യാസവും ഗുരുവിൽ വരുന്ന ഈ രണ്ട് കാര്യങ്ങൾ എന്താണ്? ജ്ഞാനവും ധർമ്മവും. പിന്നെ പല കാര്യങ്ങളും നമ്മൾ പണ്ട് ചെയ്തവരെ അനുകരിച്ച് ചെയ്യുകയാണ്. ഇപ്പൊ ഈ തലമുട്ടയടിക്കുന്നു, എന്തിനാ തലമുട്ടയടിക്കുന്നു? ആദ്യം തലമുട്ടയടിച്ചത് ബുദ്ധനാണ്. ബുദ്ധൻ ഈ തലമുട്ടയടിച്ചത് എന്തിനാണ്? ജാതിയോടുള്ള എതിർപ്പ് കാണിക്കാൻ വേണ്ടി. ജാതിയോടുള്ള പ്രതിഷേധമാണ് ബുദ്ധൻ തലമുട്ടയടിച്ചത്. ജാതിയോട് എങ്ങനെ പ്രതിഷേധിക്കും? ആ അന്ന് ഈ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ഈ മൂന്ന് കൂട്ടരും ഈ സ്വിച്ച് വയ്ക്കുവാനും തലയിൽ, എന്നിട്ട് അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന ജാതി ഇന്ന ജാതി ഇന്ന ജാതി തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു നൂലോടി ഇങ്ങനെ ഒരു നൂലോടി. അത് ഈ പട്ടാളക്കാർ പോലീസുകാരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഈ സ്റ്റാർ പോലെയൊക്കെ വയ്ക്കും. സാധാരണ പോലീസുകാരന്റെ അടയാളം വേറെയാണ്, എഡിന്റെ വേറെയാണ്, എസ് ഐയുടെ വേറെയാണ്, അങ്ങനെ അടയാളം വയ്ക്കുന്നു. അതുപോലെ ഈ മൂന്ന് കൂട്ടർ വൈശ്യൻ അവനോട് പ്രത്യേക നൂല്, ക്ഷത്രിയൻ വേറെ നൂല്, ബ്രാഹ്മണൻ വേറെ നൂല്, അതിലിത്ര ഏഴ അവന്റെ തലയിൽ ഇത് വച്ചിട്ട് സമൂഹത്തിൽ വിഭജനങ്ങൾ സൃഷ്ടിച്ചു. ഇങ്ങനെ നൂലിട്ട് ഈ വിഭജനം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ബുദ്ധൻ പറഞ്ഞു ഇതെല്ലാം എടുത്തു കളയാൻ പാടില്ല, മനുഷ്യരെല്ലാം ഒന്നും. അപ്പൊ ആദ്യമായിട്ട് ഈ മുട്ടയടിപ്പിച്ചത് ബുദ്ധനാണ്. ആദ്യമായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ. അപ്പോ ശങ്കരാചാര്യൻ വന്നപ്പോ ശങ്കരാചാര്യൻ മുട്ടയടിപ്പിച്ചു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബുദ്ധൻ മുട്ടയടിപ്പിച്ചത് ഈ ജാതിഭേദമില്ലാത്തതാക്കാനും. ശങ്കരാചാര്യൻ മുട്ടയടിപ്പിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ തലയിൽ ഈ കുന്തവും ഈ നൂലും ഉണ്ടായിരുന്ന ഈ ഇട്ടിരിക്കുന്നവന് ആണ് ഈ വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ അധികാരം. ശങ്കരാചാര്യൻ എന്ത് പറഞ്ഞു? നിങ്ങൾ തത്വജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഭിക്ഷയെടുത്താൽ മതി, ഇതൊന്നും തലയിൽ കാണാൻ പാടില്ല. കാരണം ഇതൊക്കെ തലയിൽ വെച്ചുകൊണ്ട് പോയാൽ വീണ്ടും മറ്റവും പറയും എന്തെങ്കിലും ഒരു പൂജ ചെയ്യുന്നു, നമ്മൾ സ്വാമിമാരെ കുളിച്ച് പൂജ ചെയ്യുന്നു അല്ലേ. ആൾക്കാർക്കൊന്നും അറിയത്തില്ല, വലിയ കാര്യമില്ലെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അപ്പോ എന്ത് ചെയ്യുന്നു, ഈ തലയിൽ ഈ അടയാളം വെച്ചു കഴിഞ്ഞാൽ അന്ന് ഈ ഭിക്ഷയെടുക്കാൻ ചെല്ലുമ്പോൾ അവൻ ആവശ്യപ്പെടും. എന്താണ് നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടല്ലോ, ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് അന്നത്തെ, ഇത് ചെയ്യാനുണ്ട്, എന്നാ കൂടെ ഒരു ചെറിയ ഗണോതി ഒന്ന് നടത്തിയിട്ട് പോകുന്നു പറയും. ഇതില്ലാത്തവനൊന്നും ചെയ്യാൻ പാടില്ല, ഈ സാധനം ഉണ്ടെങ്കിലേ ചെയ്യാവൂ. അപ്പൊ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, സന്യസിക്കാൻ പോകുന്നവൻ എന്ത് ചെയ്യണം? ഈ മേളയിരിക്കുന്ന സാധനവും ഈ നൂലും അങ്ങ് മുറിച്ചു കളഞ്ഞിരിക്കും. അപ്പൊ പിന്നെ ആരും ആവശ്യപ്പെടും. ഇതില്ലാത്തവൻ എന്തുകൊണ്ട് ഇതില്ലാത്തവൻ ചെയ്യാൻ പാടില്ല? ഇതില്ലാത്തവൻ ശൂദ്രനാണ്. അപ്പോ കർമ്മം ചെയ്യുന്നതിന്റെ കാര്യം വരുമ്പോ ശൂദ്രന് സമമാണ്. അപ്പൊ ശൂദ്രന് കർമ്മം ചെയ്യാൻ അധികാരമില്ല, അപ്പൊ ഇവനും കർമ്മം ചെയ്യാൻ അധികാരമില്ല. ഇതാണ് ശങ്കരാചാര്യർ തലമുട്ട എടുപ്പിച്ചത്. ജട വളർത്തിയാലും മതി, ഇത് അതിന്റെ അകത്ത് ഇരുന്ന് അറിയത്തില്ല അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത്, ജടയിലെ പിടിച്ചിരുന്ന അറിയത്തില്ല. നൂലെന്തായാലും എടുത്തോളൂ, ഇതൊക്കെ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. അങ്ങനെയാണ് തലമുട്ടയടിയൊക്കെ വന്നത്. ചോദിക്കും ഞാനെന്താണ് തലമുട്ടയടിക്കുന്നത്, എനിക്ക് തലമുട്ടയടിച്ചു കഴിഞ്ഞാൽ എന്റെ പല്ലുവേദന മാറി, ഭയങ്കര പല്ലുവേദനയായിരുന്നു, പല്ലെല്ലാം കേടായിരുന്നു. തലമുട്ടയടിച്ചു കഴിഞ്ഞാൽ കൊള്ളാമെന്ന പരിപാടി, പിന്നെ ഒരിക്കലും മുടി വളർത്തിയില്ല, സ്ഥിരം ഇങ്ങനെയായി. പിന്നെ നോക്കിയോ ഇതൊരു ഫാഷനുമാണ്, കൊള്ളാമല്ലോ, അതും കൂടെ ഉണ്ട്. അപ്പൊ അതി കഴിഞ്ഞതിനകത്തൊന്നും കാര്യങ്ങളൊന്നും യാതൊന്നുമില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനവന്റെ മനസ്സിലാണ്, അവനവന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ. ബാക്കി പുറമേയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള, പിന്നെ ഇതൊക്കെ ഒരു അടയാളമായി, സ്വാമിയായ ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയായി, അങ്ങനെയൊക്കെ നീട്ടലും മിഴുത്തലും വേണ്ട, ഉലകം പഴുത്തത് ഒഴിച്ചുവിടൽ തമിഴര് പറയുന്നതാണ്. നീട്ടിയും വേണ്ട, മുട്ടയടിക്കുകയും വേണ്ട, എന്ത് ചെയ്താൽ മതി, ലോകം നിഷേധിച്ചതിനെയൊക്കെ ഒഴിവാക്കിയാണ് എന്ന് പറയും. അപ്പോ ഈ മുട്ടയടി ഇങ്ങനെയാണ് വന്നത് എന്ന് ഈ മുട്ടകളെങ്കിലും മനസ്സിലാക്കിയിരിക്കും, എങ്ങനെയാ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം, എങ്ങനെയൊക്കെയാണ് ഇത് വന്നത്. അത് വെറുതെ ഇങ്ങനെ മുട്ടയടിച്ച് ആഹാ എന്നും പറഞ്ഞാൽ നടക്കരുത്. എന്താ ഇതൊക്കെ സംഭവിച്ചത്, അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. മറ്റോ മുട്ടയടിച്ച്, ഞാനും മുട്ടയടിച്ച്, അങ്ങനെ വെറുമിടി വെറുമിടിയായി പോരുത്. ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളാണത്. പിന്നെ അപ്പൊ പിന്നെ എന്ത് ചെയ്തു അപ്പൊ ഈ സന്യാസിയുടെ പറഞ്ഞത് എന്താണ്, ഇനി ഭിക്ഷയെടുത്ത് ജീവിക്കുക. വീണ്ടും അവൻ ഈ പുകയടിക്കാനും പൂജ നടത്തുകയെന്ന് വെച്ചാൽ പണ്ട് ഹോമമല്ല, അപ്പൊ പുകയടിക്കണം, പുകയൊക്കെ അടിക്കണം, വീണ്ടും തുമ്മലും ചീറ്റലും. അതുകൊണ്ട് അവനെ ഇതിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടുത്തുക. അവൻ ശങ്കരാചാര്യർ പറഞ്ഞു, നീ ഒരു പൂജയും ചെയ്യണ്ട, നീ കൈനീട്ടുക, ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുക, ആത്മവിചാരത്തിൽ കഴിയുക. ആത്മവിചാരം വേണം, അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുക, അതാണ് മോക്ഷം. ശങ്കരാചാര്യർ ഗുരു പറഞ്ഞു അങ്ങനെയല്ല, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുക സമൂഹത്തിന് വേണ്ടി. അപ്പൊ ധർമ്മം അവിടെ ഉണ്ട്, ശങ്കരാചാര്യരുടെ നിവൃത്തിയിൽ അവിടെ ഈ പറയുന്ന തരത്തിലുള്ള സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയില്ല. ഗുരുവിന്റെ നിവൃത്തി എന്നുവെച്ചാൽ ഗുരു സന്യാസത്തെ അംഗീകരിച്ചു, സന്യാസത്തെ അംഗീകരിച്ചു, അവിടെ പ്രവൃത്തിയും ഉണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസം. അത് ഗുരു സ്വന്തം ജീവിതം കൊണ്ട് തന്നെ കാണിച്ചു, സന്യാസ ജീവിതം, പക്ഷെ അവിടെ പ്രവർത്തിച്ചു അവസാനം വരെ. അതുപോലെ മറ്റുള്ളവരും ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് രണ്ടും ഗുരുവിന്റെ ജീവിതത്തിൽ രണ്ടും ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് തത്വജ്ഞാനമുണ്ട്, ധർമ്മമുണ്ട്. ധർമ്മം എന്ന് പറയുന്നത് സമൂഹത്തിന് മൊത്തമുള്ളതാണ്. തത്വജ്ഞാനം വിരലിൽ എണ്ണാവുന്നുള്ള വ്യക്തികൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. പിന്നെ ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് എന്താണ് ധാർമ്മികമായി ജീവിക്കുന്നതിന് തത്വജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിന് അവൻ എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്നുള്ള പാഠങ്ങൾ മാത്രം മതി. പിന്നെ തത്വജ്ഞാനം ഒരാളുടെ പ്രൈവറ്റ് കാര്യമാണ്, വേണം വ്യാകാകാം തത്വജ്ഞാനം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരാൾക്ക് മോക്ഷം വേണ്ടെങ്കിൽ ഇതിനെ തത്വജ്ഞാനം, അയാൾ ആഗ്രഹിക്കാൻ എനിക്ക് മോക്ഷം വേണമെന്ന് തത്വജ്ഞാനം ആയിക്കോട്ടെ. അവിടെ എന്താണ് ഒരു മനുഷ്യന് ചോയ്സുണ്ട്. ധർമ്മത്തിൽ അങ്ങനെയല്ല. ഈ സമൂഹം എന്ന് പറയുന്നത് കെട്ടുറപ്പോടുകൂടി ശാന്തമായി സമാധാനമായി എല്ലാവരും ഒരുമിച്ച് പോകണമെങ്കിൽ മനുഷ്യനൊരു ധർമ്മം കൂടിയേ തീരൂ. നിർബന്ധമായ കാര്യമാണ്, തത്വജ്ഞാനം പോലെ. നിങ്ങൾക്ക് മോക്ഷം വേണമെങ്കിൽ തത്വജ്ഞാനം വേണം, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ എന്താണ് തത്വജ്ഞാനം നേടിയാലും നേടിയില്ലെങ്കിലും സമൂഹത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ ധാർമ്മികനല്ലെങ്കിൽ സമൂഹത്തിന് പ്രശ്നമാണ്. ഗുരു പറയുന്ന ധർമ്മത്തെ നിങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ പ്രശ്നക്കാരായി മാറും. എല്ലാവരും ആരായാലും, നിങ്ങളായാലും ഞാനായാലും, ഇതാണ് ഇതിന്റെ വ്യത്യാസം. അങ്ങനെ എന്ന് പറഞ്ഞു. ആവോ, അതായത് ശങ്കരാചാര്യർ പറഞ്ഞതിനപ്പുറം ഗുരുവിനൊന്നും പറയാനില്ലെന്നോ? അത് ശരിയല്ല, അതൊരിക്കലും ശരിയല്ല. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് വായിച്ചിട്ടില്ല, ഞാൻ ആദ്യമൊന്നും വായിച്ചിട്ടില്ല. നടായൂര് അങ്ങനെ നടായൂര് ശങ്കരാചാര്യർ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പരമാബദ്ധമാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ശങ്കരാചാര്യർ പറയാത്ത എന്തെല്ലാം കാര്യങ്ങളും ഗുരു പറഞ്ഞു. ഇനി തത്വജ്ഞാനത്തിന്റെ കാര്യത്തിലാണ് പറഞ്ഞത് എന്നാണെങ്കിലും അത് ശരിയല്ല. കാരണം തത്വജ്ഞാനം എന്ന് പറയുന്നത് ശങ്കരാചാര്യർക്ക് ശേഷം 1000 വർഷം കഴിഞ്ഞാണ് ഗുരു ജനിച്ചത്. അപ്പൊ തത്വജ്ഞാനത്തിന് ഒരുപാട് മാറ്റം വന്നു. ആ മാറ്റത്തെ ഉൾക്കൊണ്ട് അതിന്റെ സാരത്തെ ഗ്രഹിച്ച സാരഗ്രാഹിയാണ് ഗുരു. അപ്പൊ അതിൽ ശങ്കരാചാര്യർ പറഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഉറപ്പായിട്ടും 100%. അപ്പോ തത്വജ്ഞാനത്തിന്റെ കാര്യത്തിലായാലും ശരി, മറ്റു കാര്യത്തിലായാലും ശരി, എന്താണ് ഗുരു ശങ്കരാചാര്യർ പറഞ്ഞത് ഉൾക്കൊള്ളാമെന്നുള്ള ഭാഗങ്ങൾ ഉൾക്കൊണ്ട ആളും അതിലുപരിയായിട്ട് എന്താണ് സ്വന്തമായ ഒരു ദർശനത്തെ, സ്വന്തമായ ഒരു കാഴ്ചപ്പാടിനെ അവതരിപ്പിച്ച ആളുമാണ്. അപ്പൊ പിന്നെ ശങ്കരാചാര്യർ പറഞ്ഞു കൂടുതൽ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിൽ? പിന്നെ ശങ്കരാചാര്യർക്ക് ശേഷം ഈ 1000 വർഷം കഴിഞ്ഞിട്ടും ഈ തത്വജ്ഞാനത്തിൽ ഒരു മാറ്റവും വന്നില്ലേ? 1000 വർഷം നിശ്ചലമായിരുന്ന ഒന്നാണ്. ഹിമാലയ പർവ്വതം പോലും മാറി, പിന്നെയാണ് തത്വജ്ഞാനത്തിന് മാറ്റമില്ലാതിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പമ്പര പഠിത്തം എന്ന് തന്നെ ഞാൻ പറയും. 1000 വർഷം കൊണ്ട് തത്വജ്ഞാനത്തിന് ഒരുപാട് മാറ്റമുണ്ട്. ആ മാറ്റങ്ങളുടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗുരു പറഞ്ഞത്. പിന്നെ ശങ്കരാചാര്യർ എന്ത് പറഞ്ഞു എന്ന് ഗുരുവിന് അറിയാമായി. അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞതിനപ്പുറം ഒന്നും ഗുരു പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അബദ്ധമായി. അങ്ങനെ എവിടെ എഴുതി വെച്ചിരിക്കുന്നു? അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. ഗുരുവിന്റെ നമ്മൾ മനസ്സിലാകുമ്പോൾ എന്താണ് തത്വശാസ്ത്രത്തിൽ എന്താണോ ശങ്കരാചാര്യർ പറഞ്ഞത് അത് ഗുരു ഉൾക്കൊണ്ട്. പക്ഷെ അതിന് എന്ത് ചെയ്തു, ഈ 1000 വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നോ അതും ഗുരു ഉൾക്കൊണ്ട്. പിന്നെ എന്ത് ചെയ്തു, തന്റേതായ ഒരു രീതിയിൽ ഗുരു എന്ത് ചെയ്തു, ഒരു തത്വശാസ്ത്രത്തെ ആവിഷ്കരിച്ചു. അത് തന്റേതായ രീതിയിൽ ഗുരു അവതരിപ്പിച്ച്. അതിന് ഏറ്റവും വലിയ തെളിവ് ദർശനമാല തന്നെയാണ്, ഏറ്റവും വലിയ തെളിവ്. കേവലം തത്വത്തിന്റെ കാര്യം നോക്കിയാലും ശരി, കാരണം നിർവ്വാണ ദർശനം, ശങ്കരാചാര്യർ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അതെവിടുന്ന് വന്നു? യോഗവാസിഷ്ഠ. ശങ്കരാചാര്യർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ നിർവ്വാണ ദർശനം അവിടുന്ന് വന്നു. അത് മാത്രമല്ല, അതിന് മുമ്പും തന്നെ ഒരു എന്താണ് സ്വാംശീകരിച്ച് സ്വന്തം രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. അതില് ശങ്കരാചാര്യരുടെ തത്വത്തിലുള്ള ചില കാതലായ കാര്യങ്ങളെ ഗുരു ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതേ ആ പറയുന്നേ. പിന്നെ ഈ പറയുന്ന ധർമ്മത്തിന്റെ കാര്യം വന്നപ്പോഴും ശങ്കരാചാര്യ എവിടെ ഇരിക്കുന്നു, ഗുരു എവിടെ ഇരിക്കുന്നു, ശങ്കരാചാര്യ തികച്ച ഒരു അപരിഷ്കൃതനും ഗുരു ഒരു ആധുനിക മനുഷ്യനുമാണ്. ഏതിന്റെ കാര്യത്തിൽ? ധർമ്മം പോലെയുള്ള കാര്യങ്ങൾ പറയും. നമ്മൾ എളുപ്പം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടിപ്പോ നടായൂർ എഴുതി വെച്ചെന്ന് പറഞ്ഞു ഒന്നും അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് എഴുതിയാണ് എന്നെ പറയേണ്ടി. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അബദ്ധമാണ്. അപ്പോ ഒറ്റ ചോദ്യത്തിൽ പറയാം, നിർവാണ ദർശനം ശങ്കരാചാര്യ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഒറ്റ ചോദ്യം. ഇപ്പൊ നിറയവരോട് ചോദിക്കാൻ പറ്റില്ല, ശിഷ്യന്മാരുടെ തീവരും. ശിഷ്യന്മാരാരെങ്കിലും പറയുണ്ടോ? ചോദിക്കണം. എന്ത് പഠിച്ചവരാ ഇവരെന്ത് പഠിച്ചവരാ? ശങ്കരാചാര്യ പഠിക്കണമെങ്കിൽ ആദ്യം സംസ്കൃതം പഠിക്കണം. അതാദ്യം ശങ്കരാചാര്യ പഠിക്കണമെങ്കിൽ ആദ്യം സംസ്കൃതം പഠിക്കണം. സായിപ്പന്മാരെഴുതിയ ശങ്കരാചാര്യല്ല ശങ്കരാചാര്യ. അത് പഠിക്കാത്തവർ എവിടെ ഇട്ടാ ശങ്കരാചാര്യ പഠിക്കുന്നത്? സംസ്കൃതം അറിയാത്ത പോയി അവിടെ തന്നെ പോയി സംസ്കൃതം പഠിക്കാതെ ഒരാൾക്ക് ശങ്കരാചാര്യ പഠിക്കാൻ പറ്റും? നിർബന്ധമാണ്. പിന്നെ ഈ പറയുന്നവരെന്താണ്? സ്ക്രാപ്പുകൾ പഠിച്ചിട്ട് ശങ്കരാചാര്യ പഠിച്ചെന്ന് അവകാശപ്പെടുന്നു. അതിന് കാര്യമൊന്നും അത് സ്വയം ഇരുന്നതുകൊണ്ട് പറയാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് ചോദ്യം. നിർവാണ ദർശനം എവിടെ നിന്ന് വന്നു? ശങ്കരാചാര്യ എവിടെ നിർവാണ ദർശനത്തെ കുറിച്ച് കഴിഞ്ഞു? ശങ്കരാചാര്യ എഴുത്തെന്ന് പറയുന്നത് പ്രസ്ഥാനത്രയും ഭാഷയുമാണ്. ബാക്കി ശങ്കരാചാര്യ പേരിൽ ഒരുപാട് എഴുതി വിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ കക്ഷിയോട് തന്നെ ഞാൻ നേരിട്ട് പറഞ്ഞു, ഈ വിവേക ചൂടാമണി ശങ്കരാചാര്യ എഴുതിയല്ല, ഉള്ളി അമ്പരന്നിരിക്കുന്നേ. ഞാനത് മനഃപ്പാടം ചെയ്തതാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ശങ്കരാചാര്യ എഴുതിയത്. എന്തുകൊണ്ടത്? ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത് ഇതി പറഞ്ഞിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞുകൊടുത്തു. കൂടുതൽ പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവുന്നില്ല, ഞാനങ്ങ് നിർത്തി. അങ്ങനെ അങ്ങോട്ട് കടന്ന് ചിന്തിക്കാറുണ്ട്. ആളിനും പറ്റത്തില്ല, ഞാനങ്ങ് ചെയ്യും. ശങ്കരാചാര്യ പഠിക്കുന്നത് നിങ്ങൾ പ്രസ്ഥാനത്രയ ഭാഷയും പഠിക്കും. അതെങ്ങനെ? വേറെ ആരുടെയും വ്യാഖ്യാനം നോക്കിയല്ല, നിങ്ങൾ സംസ്കൃതം പഠിച്ചിട്ട് നേരിട്ട് അങ്ങോട്ട് എടുത്തിട്ട് വായിച്ച് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ശങ്കരാചാര്യ ആരാണ്. അത് ഇവര് പറയുന്നത് എന്താണെന്ന് അറിയാം? ജാതി നീതി കുല ഗോത്ര ദൂരവോ എന്നൊക്കെ വിവേക ചൂടാമണി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യർക്ക് ജാതി ഇല്ല. അത് പണ്ട് ഞാനിവിടെ വരുന്ന സമയത്ത് ശാശ്വതികാനന്ദ സ്വാമിയുടെ എന്താണ് വിവേക ചൂടാമണി ക്ലാസ് എടുത്തു. അപ്പൊ ഇത് ജാതി നീതി കുല ഗോത്രകം ദൂരകം എന്ന് പറയുന്ന ഉണ്ടോ? ശങ്കരാചാര്യർക്ക് ജാതിയില്ല എന്ന് പഠിപ്പിച്ച അന്ന് നമുക്ക് നമ്മളും പൊട്ടന്മാരാണല്ലോ. ഇത് ശരിയാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാശിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം വീണ്ടും ഇതേ വിഷയം സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു, ഇതാണ്ട ശങ്കരാചാര്യ അപശൂദ്രാധികരണത്തിലൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ശങ്കരാചാര്യ അവിടെ പറഞ്ഞിരിക്കുന്നത് വേറെയാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേറെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് കുറച്ച് വാദപ്രതിവാദമൊക്കെ നടത്തി. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഞാൻ പറയുന്നതാണ് ശരിയെന്ന്. ശങ്കരാചാര്യക്ക് ജാതിയുണ്ടെന്ന് പുള്ളി അംഗീകരിച്ചു. അപ്പോഴേ അംഗീകരിക്കുന്നു. അതുവരെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്, അതുവരെ മനുസ്മൃതിയെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന ആളാണ്. മനുസ്മൃതി എന്ന് പറയുന്നത് എന്നോട് ചോദിച്ചത് എന്താണ്? മനു എന്ന് പറയുന്ന ഋഷിയില്ല, ഋഷിമാരെന്ന് പറയുന്ന സത്യദർശികളില്ല, അവരങ്ങനെ എന്തെങ്കിലും എഴുതുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചാണ്. ഞാൻ പറഞ്ഞു അതങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അവസാനം അംഗീകരിച്ചു. അംഗീകരിച്ച് ശങ്കരാചാര്യർക്ക് ജാതിയുണ്ടെന്നൊക്കെ പുള്ളി അവസാനം അതൊക്കെ അംഗീകരിച്ച്. അവസാനം എന്ത് പറ്റി? അവസാനം പുള്ളി പറഞ്ഞു എനിക്കും ജാതിയുണ്ട്. അവസാനം അവസാനം എന്ത് ചെയ്ത്? നമ്മളെ വരെ ഇത് നമ്മളെ വരെ തന്നെ കുന്തം തിരിച്ചു വെച്ചത്. ഞാൻ ജാതിയുടെ ആളാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ആവശ്യമില്ലാതെ ആൾക്കാരെ ബോധവൽക്കരിക്കാൻ പോയുള്ള കുഴപ്പം. അത് അവസാനം നമുക്ക് തന്നെ ഇപ്പൊ അരയായിട്ടില്ല. അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ ഈ സംഗ്രഹർക്ക് ജാതി ഇല്ലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ജാതിയുണ്ടെന്ന് പറയത്തില്ലേ? പറഞ്ഞപ്പോഴാണ് അങ്ങനെയാണ്. എങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഇരുന്നോട്ടെ ജാതി, നമുക്കൊരു ജാതിപ്പട്ടം കിട്ടിത്തരും. അങ്ങനെ സംഭവിച്ചു. പിന്നീട് എഴുതിയത് കാരണം ശങ്കരാചാര്യ ഭാഷ്യത്തിലുള്ള ആശയങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ ഇതിനകത്തുണ്ട്. ഭാഷ്യം പഠിച്ചവർക്കല്ലേ മനസ്സിലാവും, കൂട്ടന്മാർക്ക് മനസ്സിലാവും. ഭാഷ്യം പഠിച്ചാലേ മനസ്സിലാവും. ഭാഷ്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പരന്നു കിടക്കാണ് കടൽ പോലെ. അതിന് വർഷങ്ങൾ വേണം അത് പഠിക്കണം. ഞാനിപ്പോ ഒരു വേണം അത് മുഴുവൻ പഠിപ്പിക്കുന്നതിന് 10-20 വർഷം എടുത്തു. 20 വർഷത്തോളം എടുത്തിട്ടാണ് ഇപ്പോ അത് ഒരറ്റത്ത് കൊണ്ടെത്തിച്ചത്. എന്താണ് അതൊക്കെ വേറെ ആരും എഴുതിയത്? മനീഷവഞ്ചമൊക്കെ ഇന്ന് ശങ്കരാചാര്യ എഴുതിയാണ്. ഇനി ശങ്കരാചാര്യ എഴുതിയാണെങ്കിൽ തന്നെയും അതിൽ പറയുന്ന ജാതി തന്നെയാണ്. മനീഷാവഞ്ചകത്തിൽ പറയുന്നു എന്താണ്? ജാതി പച്ചയ്ക്ക് പറയുന്ന വസ്തുവാണ് മനീഷാവഞ്ചകം. ഈ സംസ്കൃതം അറിയാത്തവർ പറയും അത് ജാതിയില്ല. അറിയുന്നവർ മനഃപൂർവ്വം പറയും അത് ജാതിയില്ല. ശങ്കരാചാര്യ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പറയും എന്താണ്? അത് ജാതിക്കെതിരാണ്. അത് ജാതിക്കെതിരല്ല. മനീഷാവഞ്ചകം എന്ന് പറയുന്നത് ജാതി ഉറപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നേരെ സംസ്കൃതം പഠിക്കും. പഠിച്ചാൽ പോരാ, യൂണിവേഴ്സിറ്റി പഠിച്ചാൽ പോരാ, നേരെ പഠിക്കും. പഠിച്ചിട്ട് വായിച്ചു പോകാൻ മനസ്സിലാവും അത് ജാതി ഉറപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. കാരണം ഇവർ ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര സൂത്രക്കാരാണ്. കുഴിഞ്ഞ ബുദ്ധിയാണ്, കിഴിഞ്ഞ ബുദ്ധിയാണ്. അപ്പൊ പെട്ടെന്ന് ആൾക്കാർ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു, ഓ ജാതിയൊന്നും ഇല്ലാത്ത പഞ്ചഭാവങ്ങളാണ്. ഇത് വിഴിഞ്ഞ ബുദ്ധി നമുക്കും കുറച്ച് വേണം. പണ്ട് ഞാനിവിടെ കഴിയുമ്പോൾ ഞാൻ വെറൊരു പൊട്ടനായിരുന്നു ശരിക്കും. പിന്നെ കുറെയൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്കും ഒരു കിഴിഞ്ഞ ബുദ്ധിയൊക്കെ വന്നു. അപ്പോഴാണ് ഈ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായത്. ഈ പോലീസുകാരെ ഈ തുറക്കാൻ വയ്യാത്ത കൂട്ടുകളൊക്കെ തുറക്കാൻ നേരത്ത് കള്ളന്മാരെ വിളിക്കുന്നു, അമ്മാരെ കൊണ്ടാ തുറപ്പിക്കും. പോലീസുകാർക്ക് തുറക്കാൻ പോയി. അതുപോലെ നമ്മളും കുറച്ച് വളഞ്ഞ വഴിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? എമ്മാരുടെ ഈ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാകും. കാരണം അവർ പുഴിഞ്ഞ ബുദ്ധിയിലെല്ലാം പറയുന്നു പ്രവർത്തിക്കുന്നു. ശങ്കരാചാര്യരും ബുദ്ധനും തമ്മിൽ അപേക്ഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ അപേക്ഷിക്കുന്നു പറയുന്നതിന് അസംബന്ധമാണ്. ശങ്കരാചാര്യർ അപേക്ഷിച്ച ബുദ്ധൻ എന്നൊക്കെ പറയുന്നത് എന്താ അർത്ഥം? അതിനെന്താ അർത്ഥമുള്ളത്? ശങ്കരാചാര്യർ അപേക്ഷിച്ച ബുദ്ധൻ എന്ന് പറഞ്ഞ അങ്ങനെ പറയാനേ പാടില്ല. അത് നിങ്ങൾ പറയുന്ന ഏതുപോലെയാണെന്ന് അറിയാമോ? എന്താണ് ശങ്കരാചാര്യരെ അപേക്ഷിച്ച് ബുദ്ധൻ അതിനെ നല്ലത് എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരെയും ഒരു ക്ലാസ് വെച്ചിട്ട് ഒരാഴ്ചത്ത് പറയണം. അത് ഏതുപോലെന്ന് വെച്ചാൽ ഈ ബ്രാൻഡി അപേക്ഷിച്ച് പാലല്ലേ നല്ലതെന്ന് പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും പറയും ബ്രാൻഡി അപേക്ഷിച്ച് പാലല്ലേ നല്ലത്, ബ്രാൻഡി അപേക്ഷിച്ച് ബിയറാണ് നല്ലതെന്ന് പറഞ്ഞാൽ ശരിയാണ്. ബ്രാൻഡി അപേക്ഷിച്ച് ബിയറാണ് നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ ബ്രാൻഡി അപേക്ഷിച്ച് പാലല്ലേ നല്ലതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചേരുന്നതാണ്. ചേരുന്നത് തമ്മിൽ ചേർക്കാൻ പറ്റും, അങ്ങനെ പറയാൻ പാടില്ല. അക്കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. ശങ്കരാചാര്യരും ബുദ്ധനും തമ്മിൽ ഒരു ബന്ധവുമില്ല, ബന്ധമില്ലാത്ത കാര്യമാണ്. അവരങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ശങ്കരാചാര്യർ വേറെ വഴിക്ക്, ബുദ്ധൻ വേറെ വഴി. തത്വത്തിൽ എന്ന് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഗുരു തന്നെ ഒരു അവസരം നേരിട്ട് പറഞ്ഞിട്ട് ഞാൻ ബുദ്ധനെ കുറിച്ച് അധികം ഒന്നും പഠിച്ചിട്ടില്ല. അതെവിടെ വെച്ചാ പറഞ്ഞത്? സിനോൺ അപ്പൊ അതിൽ അതിൽ തന്നെ ഉത്തരവുണ്ട്. ഗുരു അതിനെ പഠിച്ചില്ല. ഗുരു വന്ന ആ സമ്പ്രദായം, ഗുരു ജീവിത സാഹചര്യം, അതിനൊക്കെ ഗുരു ബന്ധപ്പെട്ടതും മനസ്സിലാക്കിയതും ഗ്രന്ഥങ്ങളും എല്ലാം എന്താണ് ഈ പറയുന്ന രാമായണം, ഭാഗവതം, പിന്നെ ഇവിടുത്തെ പഴയ പിന്നെ തമിഴ്നാട്ടിലോട്ട് ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ കവില്യ നവനീതം, തായ്മാനവർ ഗീതാവലി, ഇങ്ങനെയുള്ള അവിടുത്തെ തമിഴിലെ ഗ്രന്ഥങ്ങൾ, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭഗവത്ഗീത, വാസിഷ്ഠം. അപ്പൊ ഗുരു ആ ശങ്കരാചാര്യ തത്വത്തിന്റെ വഴിക്ക് സഞ്ചരിച്ചു വന്നതാണ്. അതിനൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ അന്ന് ഇവിടെ നമുക്ക് ബുദ്ധമത ഗ്രന്ഥങ്ങളൊന്നും അവൈലബിൾ അല്ല, ഇന്നും അല്ല, ഇന്നുപോലും അല്ല. അപ്പൊ ഗുരുദേവൻ അതിനെ കുറിച്ചൊന്നും, ഗുരു സ്വയം തന്നെ പറഞ്ഞു, ഞാൻ അതിനെ കുറിച്ചൊന്നും അധികം പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് അതൊക്കെ കൂടുതൽ അവൈലബിൾ ആണ്. ഇന്ന് നിങ്ങൾക്ക് ഏത് ബുദ്ധമത ഗ്രന്ഥം വേണം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇന്റർനെറ്റ് കിട്ടും. പണ്ടത് അപൂർവമായിരുന്നു, എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ. ഇപ്പൊ വീണ്ടും കണ്ടെടുത്ത് എല്ലാം ഇന്റർനെറ്റ് ആർക്കിവിസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏത് ഗ്രന്ഥങ്ങളും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റും. ഗുരു പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് അദ്വൈതമാണ് ഗുരു പരിശീലിച്ചത്, ആ വഴിക്കാണ് ഗുരു പോയത്. പക്ഷെ ബുദ്ധനെ കുറിച്ച് ഗുരുവിന് ആദരവുണ്ടായിരുന്നു. ബുദ്ധന്റെ ധർമ്മമാണ് ഗുരു അറിഞ്ഞോ അറിയാതെയോ, അത് പഠിച്ചില്ലെങ്കിലും ആ വഴിക്കാണ് ഗുരു സഞ്ചരിച്ചത്. ധർമ്മത്തിൽ ഗുരു എന്ത് ചെയ്തു? ധർമ്മത്തിന് ഊന്നൽ കൊടുത്ത ആളാണ് ബുദ്ധൻ. അത് തന്നെ ഗുരുവും ചെയ്തത്. ഇവിടെ ശങ്കരാചാര്യരുടെ ധർമ്മമല്ല, അധർമ്മമല്ല സ്വീകരിച്ചത്, ബുദ്ധന്റെ ധർമ്മമാണ് സ്വീകരിച്ചത്. അത് യാതൊരു സംശയവും വയ്ക്കേണ്ടതായിരുന്നു. തത്വജ്ഞാനം ശങ്കരാചാര്യരുടെ ഗുരു ഉൾക്കൊണ്ട്, പക്ഷെ ഗുരു എന്ത് ചെയ്തു? ഗുരുവിന് തനിമയായ ഒരു ദർശനം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എപ്പോഴും. എന്നാൽ അതിന്റെ കാര്യമായ ഭാഗങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഓക്കെ, സമയമാണ്.